ദ്വാപാസൻ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ ഉദാഹരണം പറഞ്ഞ രജ്ജുവിനെ പ്രകാശിപ്പിക്കുന്നു. ആ ചിതാഭാസൻ അന്ധക്കരണ വൃത്തിയിലുള്ള ചിതാഭാസൻ, അന്ധക്കരണ വൃത്തിയിലുള്ള ചിതാഭാസൻ രജ്ജുവിനെ പ്രകാശിപ്പിക്കുന്നു. രജ്ജുവിനെ അറിയാതിരുന്ന എന്തുകൊണ്ട്? ആ രജ്ജുവിനും ഒരു ആവരണം ഉണ്ടായിരുന്നു. രജ്ജുവിന് ഒരാവരണമാണ്. നമ്മള് സാധാരണ പറയുന്ന എന്താണ്? രജ്ജുവിന് അറിയാത്തതുകൊണ്ട് സർപ്പഞ്ഞാനമുണ്ട്, അറിയാത്തത് കൊണ്ട് രജ്ജുവിന്റെ അറിവില്ലായ്മയുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അദ്വൈതികള് തന്നെ ചിലത് പറയുന്ന എന്താണ്? രജ്ജുവിന്റെ അറിവില്ലായ്മയല്ല, പിന്നെ എന്താണോ, രജ്ജുവിന് ഒരു ആവരണം ഉണ്ടായിരുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. രജ്ജുവിനെ അറിഞ്ഞില്ല, സർപ്പജ്ഞാനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ, പിന്നെ അറിവില്ല. ഇനി തിരിച്ചു പറയണം, അതും അദ്വൈതികളുടെ കാഴ്ചപ്പാടാണ്. രജ്ജുവിനവിടെ ഒരു ആവരണം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ രജ്ജുവിനെ മറയ്ക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം എന്താണ്? അത് അവിദ്യ. എങ്ങനെയാണോ അവിദ്യ പരിണമിച്ച് സർപ്പമായി മാറുന്നത്, അതുപോലെ അവിദ്യ രജ്ജുവിന് ആവരണമായി വരുന്നു. അത് അറിവില്ലായ്മയല്ല, പിന്നെ എന്താണോ, അത് അവിദ്യയാണ്, അവിദ്യാശക്തി എന്ന് പറയും. അവിദ്യാശക്തി രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്ന് രജ്ജുവിനെ മറയ്ക്കുന്നു, മറ്റൊന്ന് സപ്പരൂപത്തിൽ പരിണമിക്കുന്നു. അപ്പോ അവിദ്യാശക്തി മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ആവരണമാം തിര നീക്കിടുന്നു എന്ന് പറഞ്ഞാൽ ആ വിദ്യാശക്തിയെ മാറ്റുന്നു നടത്തുന്നു. അവിദ്യാശക്തി എന്താ മാറ്റുന്നത്? അല്ല, രജ്ജുവിനെ അറിയുന്നില്ല എന്നാണ് പറയുകയാണെങ്കിൽ അറിവില്ലായ്മയെ മാറ്റുന്നു. ആവരണം എന്ന് പറയുന്നത് എന്താണ്? അറിവില്ലായ്മ, വേറെ അറിവില്ലായ്മ അല്ലാതെ ഒരു ആവരണം. രണ്ടു കാഴ്ചപ്പാടുമുണ്ട്. ഇതദ്വൈതത്തിലെ പ്രധാനമായ ഒരു കാഴ്ചപ്പാടാണ് ഈ രണ്ട്, ഈ വ്യത്യാസം. ഒരു കൂട്ടർ എന്താ പറയുന്നത്? രജ്ജുവിനെ അറിയുന്നില്ല, അതുകൊണ്ട് സർപ്പഞ്ജ്ഞാനം ഉണ്ടാവും. അപ്പൊ അവിടെ എന്താണ്? സർപ്പഞ്ജ്ഞാനം എങ്ങനെ ഉണ്ടായിക്കോട്ടെ, അത് ചിന്തിക്കണ്ട. രജ്ജുവിനെ അറിയുന്നില്ല എന്ന് പറയുന്നിടത്ത് രണ്ടർത്ഥം. ഒന്നെന്താണ്? രജ്ജുവിനെ കുറിച്ചുള്ള അറിവ് ഇല്ല എന്ന് പറഞ്ഞ അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ, അതിന് അറിയുന്നില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. അതുകൊണ്ട് സർപ്പഞ്ജ്ഞാനം ഉണ്ടായി. അതൊരു പക്ഷം. വേറൊരു പക്ഷം പറയുന്നത് എന്താണ്? രജ്ജുവിനെ അവിദ്യ എന്ന് പറയുന്ന ഒരു ശക്തി ആവരണം ചെയ്തിരിക്കുന്നു. ആവരണമാ തിര നീക്കിടുന്നു, ആ ആവരണത്തെ മാറ്റുന്നു. എന്ത് മാറ്റുന്നു? വൃത്തി. അത് സാത്വികമായ വൃത്തി ആയതുകൊണ്ട് അത് മറയെ മാറ്റുന്നു. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം. അപ്പോ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആവരണമായിട്ട് ഒരു ശക്തിയെ സ്വീകരിക്കണം. ശക്തി മറയ്ക്കുന്നു എന്ന് സ്വീകരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു ഒന്നിനെ സ്വീകരിച്ചില്ലെങ്കിൽ മറയ്ക്കാൻ ഒരു ശക്തിയുടെ ആവശ്യമില്ല. മറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളൂ? അറിയില്ല, അറിവില്ല എന്ന് പറയും. നമ്മള് അറിയാൻ വയ്യാത്ത കാര്യത്തെ കുറിച്ച് പറയാം, അതൊരു വലിയ രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? എനിക്കറിയില്ല, അതൊരു വലിയ രഹസ്യമാണെന്ന് പറഞ്ഞു അറിയില്ല. അയാളോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചു, അപ്പൊ അയാൾ മറുപടി പറഞ്ഞാൽ അത് രഹസ്യമാണ്. രഹസ്യമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെനിക്ക് പറഞ്ഞു തന്നില്ല, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടെ രജ്ജുവിനെ കുറിച്ചുള്ള അജ്ഞാനാണെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചുള്ള അറിവില്ല എന്നാണ്. അല്ല പറയാണ് രജ്ജുവിനെ കുറിച്ചുള്ള അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു ആവരണമാണെന്ന് പറഞ്ഞാൽ അത് അവിദ്യാശക്തിയാണ്. ഒരു ശക്തി അനാവരണം ചെയ്യും, അതിനെ ഇല്ലാതാക്കണം. എന്ത് വൃത്തി? ഏത് വൃത്തി? രജ്ജു ആകാര വൃത്തി. രജ്ജുവിന്റെ ആകാരത്തെ പ്രണമിച്ച് അത് ഇല്ലാതാക്കണം. പിന്നെ രജ്ജുവിന്റെ അനുഭവം ഇങ്ങനെ ഉണ്ടാവുന്നു, ചിതാഭാസം പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഈ വൃത്തി അതിനെ നശിപ്പിക്കുമ്പോ, ആവരണത്തെ നശിപ്പിക്കുമ്പോ അവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. എന്താണ്? അവിടെ ഉണ്ടായിരുന്ന ചൈതന്യം പ്രകാശിക്കുന്നു. ഏത് ചൈതന്യമാണോ? ഈ ആവരണത്തിന്റെ ആശ്രയമായിരുന്ന ചൈതന്യം, ആവരണത്തിന്റെ ആശ്രയമായൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഏതാണ്? രജ്ജു ഉപാധിയായിരിക്കുന്ന ചൈതന്യം. രജ്ജു ഉപാധിയായിരിക്കുന്ന ആ ചൈതന്യം, ആ ചൈതന്യമാണ് ആവരണത്തിന്റെ ആശ്രയം. സർപ്പത്തിന്റെ ആശ്രയമോ ആ ചൈതന്യം തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കാൻ എന്താണ്? അവിടെ ആ ചൈതന്യത്തെ ആശ്രയിക്കുന്ന അവിദ്യ രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്നെന്താണ്? എന്തിനാവരണം? രജ്ജുവിനെ മറയ്ക്കുന്ന ആവരണമായിട്ടും മറ്റൊന്ന് സർപ്പ രൂപത്തിൽ പരിണമിക്കുന്ന അതിനെന്ത് പറയും? വിക്ഷേപം എന്ന് പറയും. സർപ്പരൂപത്തിൽ, കാരണം അവിടെ മറ്റൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. മറ്റൊരു കാഴ്ച നമ്മളവിടെ കാണുകയാണ്. അപ്പൊ അതിനാണ് വിക്ഷേപം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ നമുക്ക് കാണാനായിട്ടൊരു വസ്തു ഉണ്ട് അവിദ്യാകാര്യമായിട്ട്. അപ്പൊ അവിദ്യ എന്ന് പറയുന്ന ഒരേ ഒരു ശക്തി തന്നെ ആവരണ രൂപത്തിലിരുന്ന് രജ്ജുവിനെ മറക്കുകയും വിക്ഷേപ രൂപത്തിലിരുന്ന് സർപ്പമായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് രണ്ട് കാര്യം നടക്കും. ഒന്ന്, രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടാക്കുന്നതിന് കാരണമായി അവിടെ ഒരു അവിദ്യയുണ്ട്, ഒന്ന്. അതേസമയം സർപ്പത്തെ കാണിക്കുന്ന ഒരു അവിദ്യയും ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ചിതാഭാസൻ രജ്ജുവിനെ നമുക്ക് കാണിച്ചിരുന്നു. വൃത്തി ആവരണത്തെ നശിപ്പിച്ചു. വൃത്തി ആവരണത്തെ നശിപ്പിച്ചു. വൃത്തി ആവരണത്തെ നശിപ്പിക്കുമ്പോൾ ഈ വൃത്തി എന്ന് പറയുന്നത് ചൈതന്യത്തെ ആശ്രയിച്ചിരുന്നതുകൊണ്ട് ആ ചൈതന്യത്തിന്റെ ആവരണമാണ് നശിക്കുന്നത്. ആ ഭാഗത്തുള്ള മൊത്തമല്ല, രജ്ജുവാകുന്ന ഉപാധി ഇരിക്കുന്ന സ്ഥലത്തുള്ള ചൈതന്യത്തിന്റെ ആവരണത്തെയാണ് എന്ത് ചെയ്തത്? വൃത്തി നശിപ്പിച്ചത്. അപ്പോ ആ രജ്ജുവാകുന്ന ഉപാധിയുള്ള ആ ചൈതന്യം അത് പ്രകാശിക്കുന്നു തനിയെ. അത് സ്വയം പ്രകാശനമാണ്. എന്നുവെച്ചാൽ അത് നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ നമ്മൾ രജ്ജുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? രജ്ജുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ചൈതന്യ യുക്തമായിരിക്കുന്ന രജ്ജുവിനെ അറിയുക എന്നാണ്. കേവലം രജ്ജുവിനെ നമുക്ക് അറിയാൻ പറ്റില്ല. രജ്ജുവിനെ നമ്മൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചൈതന്യത്തോടു കൂടിയാണ് അറിയുന്നത്. അത് രജ്ജുവിന്റെ കാര്യത്തിൽ ഈ ലോകത്ത് ഏതറിവുണ്ടാകുന്നു അവിടെയൊക്കെ എന്തുവരും? ചൈതന്യത്തോടു കൂടിയ വിഷയജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. ആ ചൈതന്യം എന്ന് പറയുന്നത് ആ വിഷയം ഉപാധിയായിരിക്കുന്ന ചൈതന്യം, എന്നുവെച്ചാൽ വിഷയദേശത്തുള്ള ചൈതന്യം. നമ്മൾ ആകാശത്തിരിക്കുന്ന ചന്ദ്രനെ കാണുന്നു, ആ ചന്ദ്രദേശം എന്ന് പറയുന്നിടത്ത് ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിന് ഉപാധിയായിരിക്കുന്നു എന്ത്? ചന്ദ്രൻ. നമ്മൾ ചന്ദ്രനെ കാണുമ്പം കേവലം ജഡമായ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കാണുകയല്ല, പിന്നെന്താ ചെയ്യുന്നത്? ആ ചൈതന്യം എന്ന് വെച്ചാൽ അറിവ്, ആ അറിവ് കൂടിയ ചന്ദ്രനെയാണ് കാണുന്നത്. അപ്പൊ അറിവെന്ന് പറഞ്ഞാൽ സാറിന് നമ്മുടെ മനസ്സിലൊരു ധാരണ വരുന്ന എന്താണോ, നമ്മുടെ ഉള്ളിൽ അറിവിരിക്കുന്നു, നമ്മളറിയുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മള് ഉള്ളിൽ അറിവിരിക്കുന്നത് ശരിയാണ്, ഉള്ളിൽ അറിവുണ്ടാകും മാറുന്നു എല്ലാം ശരിയാണ്. പക്ഷെ അറിവെന്ന് പറയുന്നത് ഉള്ളിൽ മാത്രമല്ല, എവിടെയിരിക്കുന്നു? പുറത്ത്. ഏത് വസ്തുവിനെയാണോ നമ്മൾ കാണുന്നത് ആ വസ്തുവിനെ എന്തിരിക്കുന്നു എന്ന് വെച്ചാൽ ആ വസ്തു അവിടെ ചൈതന്യത്തോടു കൂടി മാത്രമേ പ്രകാശിക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് എന്താണ് വസ്തുവിനെ കാണാൻ പറ്റില്ല, ചൈതന്യത്തെ കാണാനും പറ്റില്ല. കാരണം ആ ചൈതന്യം എന്ന് പറയുന്ന ഒരു ഉപാധിയോട് കൂടി ചേർന്നാണ്. അപ്പൊ അത് സ്വാഭാവികമായ ചൈതന്യം. ഉപാധിയുള്ള ചൈതന്യം നമുക്ക് അറിയാൻ പറ്റും. അറിയാന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ഗ്രഹിക്കുകയാണ്. ഇതാ പുസ്തകം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുകയാണ്. ഞാൻ മനസ്സുകൊണ്ട് ഗ്രഹിക്കുമ്പോൾ എന്താണ് ഇതാ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്? കേവലം പുസ്തകത്തെ മാത്രമല്ല, പിന്നെയോ അവിടെയുള്ള ചൈതന്യത്തെ കൂടെയാണ്, അതിനെ കൂടെ ഞാൻ അറിയുകയാണ്, അതിനെ ഗ്രഹിക്കുകയാണ്. ഇതാ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഭൗതികമായ വസ്തുവിനല്ല ഗ്രഹിക്കുന്നു, പിന്നെ അവിടെയുള്ള ചൈതന്യം. കാരണം അതിൻ്റെ ഒരു മറയുണ്ടായിരുന്നു, ആ മറയെ വൃത്തി നശിപ്പിച്ചു. ഇപ്പൊ വൃത്തിയുടെ ആവരണനാശത്തിനൊരു ഫലമുണ്ട്. എന്താണ് ആ ഫലം എന്ന് പറയുന്നത്? സ്വാഭാവികമായ ചൈതന്യം അവിടെ പ്രകാശിക്കുന്നു. അപ്പൊ നമ്മുടെ എല്ലാ വിഷയജ്ഞാനത്തിലും നമ്മളെന്ത് ചെയ്യുന്നു? ആ വിഷയമാകുന്ന ഉപാധിയോടുകൂടിയ അറിവ് എന്നെ നമ്മളറിയുകയാണ്. അത് അറിവിന് നമുക്ക് എന്തുകൊണ്ട് അറിയാൻ കഴിയുന്നത്? ഉപാധിയോട് കൂടിയതായിരുന്നു. നിരുപാധികമായ അറിവാണെങ്കിൽ, അങ്ങനെ ഒരു ഉപാധിയൊന്നുമില്ലെങ്കിൽ നമുക്കെന്താണ് അറിവ് മനസ്സിന് വിഷയമാകും. അപ്പോ വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അവിടെ എന്താ പ്രകാശിക്കുന്നത്? അവിടെ ജ്ഞാനമായിരിക്കുന്ന എന്താണ്? അറിവ് തന്നെയാണ്. അത് വിഷയത്തിലായാലും ശരി, നമ്മുടെ ഉള്ളിലായാലും ശരി. ആവരണം നശിച്ചാൽ അവിടെയുള്ള അറിവ് പ്രകാശിക്കുന്നു. ഇതാണ് സർവ വിഷയജ്ഞാനത്തിനും എന്തുണ്ട്? അറിവിനോടുകൂടിയ വിഷയത്തിന്റെ ജ്ഞാനമാണ് സർവ. അല്ല, കേവലം ജഡമായ ഒരു വിഷയത്തെ നമ്മൾ ഒരിക്കലും അറിയുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നു? അവിടെ വൃത്തി വിഷയാകാരത്തിൽ പരിണമിക്കുന്നു, വൃത്തിയുണ്ട്, ആവരണം നശിക്കുന്നു. ആവരണം നശിക്കുന്നത് കൊണ്ട് അവിടെ സ്വാഭാവികമായിരിക്കുന്ന അറിവ് പ്രകാശിക്കുന്നു. അന്ധകരണത്തിൽ ഇരിക്കുന്ന നമ്മുടെ അവിടെ നിവൃത്തി, ആ വൃത്തിയിലിരിക്കുന്ന ചിതാഭാസനാണ് വിഷയത്തെ പ്രകാശിപ്പിക്കുന്നത്. ഞാൻ പറയുന്ന അവിടെയുള്ള ജ്ഞാനം എങ്ങനെ പ്രകാശിക്കുന്നു എന്നാണ്. വിഷയത്തിന്റെ അറിവെന്ന് പറയുമ്പോൾ അവിടെ രണ്ടു കാര്യങ്ങളുണ്ട്. എന്താണ്? പുറമേ തന്നെ എന്തൊക്കെയാണ്? പുസ്തകം എന്ന് പറയുന്നിടത്ത് രണ്ടുണ്ട്. എന്തൊക്കെയാണ്? അറിവും പുസ്തകവും. അറിവുണ്ട്, പുസ്തകമുണ്ട്, അവിടെ കേവലം പുസ്തകമാണ്. ആ അറിവ് എങ്ങനെ, ആ അറിവ് നമ്മൾ എങ്ങനെ അറിയുന്നു എന്നുള്ളതാണ്. പുസ്തകത്തെ അറിയുന്ന എങ്ങനെ അറിയുന്നു? ചിതാഭാസം പ്രകാശിക്കുന്നു. പക്ഷെ കേവലം ജഡമായ ഒരു പുസ്തകത്തെ അല്ല എന്ന് മാത്രമേ ചിതാഭാസന് പ്രകാശിപ്പിക്കാൻ കഴിയും. പക്ഷെ അവിടെ അറിവുണ്ട്. ആ അറിവ് എങ്ങനെ പ്രകാശിക്കുന്നു? ആവരണം നിശ്ചയതുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു. പ്രതിബോധ വിദ്യുതം എന്നൊക്കെ പറയുന്നതാണ്. അതായത് നിനക്ക് എന്ത് ബോധം ഉണ്ടാകുന്നു അവിടെയെല്ലാം, വിഷയം മാത്രമല്ല നമ്മൾ അറിയുന്നു, പിന്നെ എന്തിനെ കൂടെ അറിയുന്നു? അവിടെയുള്ള ചൈതന്യത്തെ അറിയുന്ന വെച്ചാൽ ആ ചൈതന്യത്തെയാണ് എന്ന് പറയുന്നത് ബ്രഹ്മവും. അപ്പൊ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എവിടെ എങ്ങനെ ഉണ്ടാകുന്നു? എല്ലാ വിഷയജ്ഞാനത്തിനും എന്ത് ജ്ഞാനമുണ്ട്? ബ്രഹ്മജ്ഞാനമാണ്. ബ്രഹ്മത്തെയാണ് അറിയുന്നത്. ഓരോ വിഷയത്തെ അറിയുമ്പോഴും അവിടെയൊക്കെ എന്തു വരുന്നു? വൃത്തി ആവരണത്തെ നശിപ്പിക്കുന്നു, അവിടെയുള്ള അറിവ് പ്രകാശിക്കുന്നു. അങ്ങനെയല്ലാതെ നമുക്ക് അറിവുണ്ടാകത്തില്ല. നമ്മൾ ഈ വസ്തുക്കളെയൊക്കെ ജഡമായി ആണ് കണക്കാക്കുന്നത്. ഇതൊക്കെ ജഡമായ വസ്തുക്കളാണ്. പക്ഷെ നമ്മൾ എന്തു പറയുന്നു? കേവലം ജഡം അങ്ങനെയല്ല. നമ്മളെന്താ പറയുന്നു? പുസ്തകജ്ഞാനമെന്നാണ്. പുസ്തകത്തെ അറിയുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ പുസ്തകത്തിനോട് ചേർന്നൊരു അറിവുണ്ട്. ഉള്ളിലിരിക്കുന്ന അറിവല്ല. പിന്നെന്താണ് ഉള്ള അറിവ്? അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാ ഇത് നമ്മൾ പറയുന്നില്ലേ? ഇത് എന്ന് പറയുന്നു. ആ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാണോ ആ പുസ്തകത്തെയും അവിടെ ഉള്ള അറിവിനെയും രണ്ടിനും കൂടി ചേർത്തിട്ടാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണോ, ഇത് ഈ പുസ്തകത്തിൽ മാത്രമല്ല സാമാന്യമായിരിക്കുന്നു, എല്ലായിടത്തും ഉണ്ട്. ഇത് എന്ന് എല്ലാത്തിനും അറിയുന്നു. ഏതൊരു വസ്തുവിനെ അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് എന്നറിയും. അപ്പൊ അത് പുസ്തകത്തിൽ മാത്രമുള്ള അല്ലല്ലോ ആ ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ വിഷയങ്ങളിലും ഇരിക്കുന്ന എന്താണ്, പൊതുവായിരിക്കുന്ന എന്താണ് അറിവ്? അപ്പൊ ശരിക്കും അത് പുസ്തകത്തിലൂടെ നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇത് എന്ന് പറയുന്നത് പുസ്തകമല്ല. അവിടെ നമുക്ക് പുസ്തകത്തിൽ നിന്ന് പിരിച്ചു മാറ്റാൻ വയ്യാത്ത അറിവിനേണെന്ന് പറയുന്നത് ഇത് എന്ന് പറയുന്നു. ഇത് അറിവിനെ സൂചിപ്പിക്കുകയാണ്. അതാണ് ഇതം അറിവെന്നതിൽ ആദ്യമായി ഇതെന്നുള്ള സമാധാനം പറയുന്നതാണ്. സമയം എന്ന് പറയുന്നതാണ്. അത് സമമായിരിക്കുന്നു എവിടെ? എല്ലായിടത്തും. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് അറിവുണ്ടാകുമ്പോൾ അറിവിനെ ആശ്രയിച്ചൊരു ആവരണം ഉണ്ടായിരുന്നു. ആ ആവരണത്തെ വൃത്തി നശിപ്പിച്ചു. വൃത്തി നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള അറിവുണ്ടായി. ആ അറിവുണ്ടാകുമ്പോൾ നമ്മൾ ഇത് പുസ്തകം എന്നറിയുന്നു. അവിടെ പറയുന്ന ഇത് പുസ്തകം എന്ന് പറയുന്നിടത്ത് അറിവിനെ കൂടെ പരിഗണിക്കണം. പുസ്തകത്തെ മാത്രം പരിഗണിച്ചപ്പോൾ അറിവിനെ കൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ അവിടെ ഒരു അറിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാകുമ്പോൾ ഇതമെന്ന് പറയുന്നത് പുസ്തകത്തിന്റെ വിശേഷണമല്ല അറിവിന്റെ വിശേഷണമാണ് എന്ന് മനസ്സിലാക്കും. അസ്മിൻ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. നമ്മൾ പറയുന്ന എന്താണ്? ഇത് പുസ്തകം. നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഇവിടെ പുസ്തകം മാത്രമേ ഉള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവമില്ല, അങ്ങനൊരു പൊതുവായ സ്വഭാവം ഇല്ല എന്നുവെച്ചാൽ അത് സമമല്ല, എല്ലായിടത്തും ഇരിക്കുന്നില്ല, ഈ പുസ്തകത്തിലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് പറയും, വിഷമ എന്നുവെച്ചാൽ വിഷമ എന്ന് പറയുന്നതാണ് ആത്മവിശ്വതത്തിൽ വരും. എന്തുകൊണ്ട് അത് ഇത് എന്ന് പറയുന്നത് എവിടെയുള്ളൂ, വാസ്തവത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ ധരിക്കുകയാണ്. അത് അങ്ങനെയല്ല വാസ്തവത്തിൽ, അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണോ, ഏതൊരറിവുണ്ടാകുമ്പോഴും സാധാരണ നമ്മളെ ഉള്ളിൽ ഇരിക്കുന്ന അറിവിനെയാണ് അഹം എന്ന് പറയുന്നത്, ഞാൻ. അത് ഉള്ളിൽ ഒരു അറിവാണ്. ഇത് എന്ന് പറയുമ്പോൾ എന്താണോ അഹമൊഴികളുടെ എല്ലാം എന്നേ പറയാൻ പറ്റും. അഹമൊഴികളുടെ ഏതൊന്നിനെയും നമുക്ക് ഇതെന്നറിയാം, ഉള്ളിലുള്ള കാര്യങ്ങളെ തന്നെ. ഇത് സുഖം, ഇത് ദുഃഖം, ഇത് മനസ്സ്, ഇങ്ങനെ ഏതിനെയും നമുക്ക് ഇതെന്നറിയാൻ പറ്റും. അവിടെയെല്ലാം ഈ രണ്ട് ഭാവം കാണും. എന്താ ചെയ്യണം, ഒന്നാ ഇത് വിഷയത്തോട് ചേർന്ന് ജീവിക്കുന്നതും ആ ഒന്ന് ഇത് അറിവിനോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ എവിടെ നീ അറിവ് വന്നു, അഹം എന്നുള്ളത് അറിവാണ്, നമുക്കറിയാണല്ലോ അഹം ഒരു ബോധമാണ്. പുറമേ എങ്ങനെ ഈ അറിവ് വന്നു, കാരണം അതാണ് ഈ പറയുന്നത്. നിങ്ങളൊരു വസ്തുവിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള കേവലമായ വസ്തുവിനെ മാത്രമല്ല അറിയുന്നത്, പിന്നെ എന്തിനാണ് അവിടെയുള്ള ചൈതന്യത്തെയും അറിയുകയാണ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഇത് എന്ന് പറയുന്ന ചൈതന്യത്തോട് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് എന്നുള്ളതിന് പൊതുവായൊരു സ്വഭാവം കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിനെ ചൈതന്യത്തോട് ചേർത്താ മനസ്സിലാക്കേണ്ടത്, ഇത് അത് സർവത്രയുണ്ട്, ഏത് വിഷയജ്ഞാനത്തിനും ആ ഇതുണ്ട് എന്ന് വെച്ചാൽ അറിവ് ഉണ്ട്. ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിഷയജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഏതൊരു ജ്ഞാനത്തിലാണോ വിഷയം പ്രകാശിക്കുന്ന അനുഭവപ്പെടുന്നത്, പ്രകാശിക്കുക എന്ന് വെച്ചാൽ അനുഭവപ്പെടുന്നത്, പുറമേ ഏതൊരു ചൈതന്യത്തിലാണോ ഈ വിഷയം പ്രകാശിക്കുന്നത്, ആ ചൈതന്യത്തെയാണ് നമ്മൾ ഇതുകൊണ്ട് ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർവത്ര എന്ന് പറയുന്നത് ഇത് ഇത് ഇത് എന്ന് പറയുന്നത്. സർവത്ര ഒന്നാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത ഒരാള് ഇതെന്ന് പറയുന്നത് എവിടെ പ്രയോഗിക്കും, പുസ്തകത്തിലും പ്രയോഗിക്കും. അപ്പൊ ഇത് അറിവ് എന്ന് അറിവിനോട് ചേർത്ത് ഇതിനെ മനസ്സിലാക്കുന്നതാണ് സമം. അതിനെ പുസ്തകത്തോട് ചേർത്ത് മനസ്സിലാക്കുന്നതാണെന്ത് വിഷമം. ഈ വ്യത്യാസം വരുന്നത് ഈ വൃത്തിപ്രക്രിയയിലൂടെ വ്യാഖ്യാനിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ വൃത്തി, അന്ധകരണ വൃത്തിയാണ്, അവിദ്യാവൃത്തിയല്ല. വിഷയദേശത്ത് ചെന്ന് വിഷയാകാരത്തിൽ വ്യാപിച്ച് അവിടെയിരിക്കുന്ന ആവരണത്തെ, ഈ ആവരണം എവിടെയിരിക്കുന്നു, രജ്ജുവിലല്ല ആവരണം ഇരിക്കുന്നു, രജ്ജുവിൽ ആവരണം ഇരിക്കത്തില്ല. എന്തുകൊണ്ട്, രജ്ജുവിലെത്തോട്ടിരിക്കില്ലല്ലോ ആവരണത്തിന്റെ. അവിദ്യയുടെ ആശ്രയം എന്ന് പറയുന്നത് എപ്പോഴും ചൈതന്യമായിരിക്കും, ജഡമായിരിക്കില്ല. ജഡങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അവിദ്യയുടെ പരിണാമമാണ്. മനസ്സിലായോ? അതായത് മണ്ണിന്റെ പരിണാമമായിരിക്കുന്നതാണെന്ത് മൺപാത്രം. പാത്രത്തെ ആശ്രയിച്ച് മണ്ണിനിരിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, മണ്ണിനെ ആശ്രയിച്ച് പാത്രം ഇരിക്കും, തിരിച്ച് അല്ല വരുന്നത്. മണ്ണിനെ ആശ്രയിച്ച് പാത്രം ഇരിക്കും, പാത്രത്തെ ആശ്രയിച്ച് മണ്ണിരിക്കത്തില്ല. ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്താ ദോഷം, എന്ത് അനവസ്ഥ, പാത്രത്തെ ആശ്രയിച്ച് മണ്ണിരിക്കുമെന്ന് പറഞ്ഞാൽ എന്താ ദോഷം? ഒരാളങ്ങ് പറയാണ് പാത്രത്തെ ആശ്രയിച്ചാ മണ്ണിരിക്കുന്നു. പാത്രം എന്ന് വെച്ചാൽ പിന്നെ മണ്ണ് കാണത്തില്ല, വളരെ വ്യക്തമല്ല. പാത്രത്തെ ആശ്രയിച്ച് മണ്ണിരുന്നു കഴിഞ്ഞാൽ പാത്രം എന്ന് വെച്ചാൽ മണ്ണ് കാണത്തില്ല. പക്ഷെ മണ്ണിനെ ആശ്രയിച്ച് പാത്രം ഇരിക്കുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ എന്തുകൊണ്ട്? മണ്ണ് പാത്രം എന്ന് വെച്ചാൽ മണ്ണ് അവിടെയുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും അവിദ്യയുടെ പരിണാമമാണ്. അതുകൊണ്ട് ഇവിടെ രജ്ജു, രജ്ജുവിനെ ആശ്രയിച്ച് അവിദ്യക്കിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. അവിദ്യയുടെ പരിണാമമാണ് രജ്ജു. അതിലെ ഇത് ഉദാഹരണം പറഞ്ഞത്, ഉദാഹരണം അതിനല്ലേ ആദ്യം പറഞ്ഞത്. അവിദ്യയുടെ പരിണാമമാണെന്ത്? രജ്ജുവും. അത് വേറെ തരത്തിലുള്ള പരിണാമം. അവിടുത്തെ ആവരണം മറ്റൊരു പരിണാമം, വിക്ഷേപം മറ്റൊരു പരിണാമം. അവിദ്യക്ക് പലതരത്തിലുള്ള പരിണാമങ്ങളുണ്ട്. അപ്പൊ പിന്നെ അവിദ്യ അതിനെ ആശ്രയിച്ചിരിക്കും? ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കാൻ പറ്റും. അപ്പൊ രജ്ജുവിന് ഒരു ആവരണമുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം രജ്ജുവിനെ ആശ്രയിച്ചിരിക്കുന്ന ആവരണമൊന്നല്ല, പിന്നെ എന്താണ്? രജ്ജുവിന്റെ, രജ്ജുവാകുന്ന ഉപാധി ഏത് ചൈതന്യത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ആവരണമാണ്. അപ്പോ ചൈതന്യത്തെ ആശ്രയിച്ച് ആവരണം ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ചൈതന്യത്തെ അത് മറയ്ക്കുന്നു. മനസ്സിലായോ? ചൈതന്യത്തെ ആശ്രയിച്ചാണ് ആവരണം ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവരണം ചൈതന്യത്തെയും മറയ്ക്കുന്നു. അതിനുദാഹരണം പറയും, വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ഇരുട്ട് വെളിച്ചത്തെയും മറയ്ക്കും. ഉദാഹരണം എന്താണ്? എന്താ പ്രത്യേകം? നിങ്ങളൊരു ദീപം ജ്വലിപ്പിച്ചു വയ്ക്കുക, ഒരു ചെറിയ വിളക്ക് ഇവിടെ കൊളുത്തി വെക്കുക, മെഴുകുതിരി വിളക്ക് കൊളുത്തി വെക്കുക, അത് മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെക്കുക. കൊളുത്തി വെച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചത്തെ ആശ്രയിച്ച് കുറെ ഇരുട്ട് എന്റെ ചുവട്ടി കാണും അല്ലേ? അപ്പൊ പിന്നെ അവിടെ വെളിച്ചം കാണാൻ പറ്റും? എവിടെയാണോ ഇരുട്ടിരിക്കുന്ന അവിടെ വെളിച്ചം ഇല്ല. അപ്പൊ പറയും, എന്ത് ചെയ്യുന്നു, ആ വലിയ വെളിച്ചം, ആ വെളിച്ചത്തെ നിങ്ങളും കെടുത്തുക. അപ്പൊ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന ഇരുട്ട് എവിടെയുണ്ടോ? ഇല്ല. പിന്നെ പൊതുവായ ഇരുട്ടേയുള്ളു. നിങ്ങളെപ്പോഴാണ് ഒരു വെളിച്ചം കൊളുത്തുന്നത്, അപ്പൊ എന്തുവരും? ആ വെളിച്ചത്തിന്റെ ചുവട്ടിൽ ഒരു ഇരുട്ട് വരും. ചെന്നില്ല. ഒരു ഉദാഹരണം പറയുന്നതാണ്, ആംശം മാത്രമേ എടുക്കാവൂ. അപ്പൊ വെളിച്ചത്തെ ആശ്രയിച്ചിരിക്കുന്ന ആ ഇരട്ട് ആ വെളിച്ചത്തെ തന്നെ മറയ്ക്കുന്നു. അവിടെ നമുക്ക് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ടോ? വിളക്കിന്റെ ചുവട്ടിൽ വെളിച്ചത്ത് കാണാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? ചൈതന്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ആവരണം. ആവരണം എന്ത് ചെയ്യുന്നു? ആ ചൈതന്യത്തെ തന്നെ മറയ്ക്കുന്നു. അല്ലെങ്കിൽ പട്ടുനൂൽ പുഴുവിന്റെ ഉദാഹരണം പറയും. പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? അതിന്റെ ഉറ ആവരണം ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നു? അതിനെ തന്നെ മറച്ചിരിക്കുന്നു. അതിനെ ആശ്രയിച്ചുണ്ടായിട്ട് അതിനെ മറയ്ക്കുന്നു. എല്ലാ പുഴുക്കളും അങ്ങനെയാണ്. ആ പുഴുവിൽ നിന്നൊരാവരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? അതിനങ്ങ് കാറ്റർപില്ലർ എന്ന് പറയും. നമ്മളീ കാണുന്ന എല്ലാ പുഴുക്കളും അതാ ചെയ്യുന്നു. അതെല്ലാം ഒരു സമയത്ത് എന്ത് ചെയ്യും? അത് എന്നൊരു ആവരണം ഉണ്ടാക്കി അത് മറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് അതൊന്ന് പറഞ്ഞു പോകും. അതുപോലെ ഇവിടെ എന്തു പറയുന്നു, ഇവിടെ ചൈതന്യമുണ്ട്, ഞാൻ പുസ്തകത്തിൽ കാണുന്നു, അതിനനുസരിച്ച് ഒരു ആവരണം ഇരിക്കും. ചൈതന്യത്തെ മറച്ചു വച്ചിരിക്കുകയാണ്, രജ്ജുവിനെ മറച്ചിരിക്കുകയാണ്. അപ്പൊ രജ്ജുവിനെ ഞാൻ അറിയുന്നേ ഇല്ല, അതാണ് എന്റെ അറിവില്ല. വൃത്തി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ആവരണത്തെ മറയ്ക്കുമ്പോ രജ്ജു പ്രകാശിക്കുന്നു. എങ്ങനെ? ചിതാഭാസൻ പ്രകാശിപ്പിക്കുന്നു. ചൈതന്യവും പ്രകാശിക്കുന്നു. എങ്ങനെ? ചൈതന്യം എങ്ങനെ പ്രകാശിക്കുന്നു? സ്വയം പ്രകാശിക്കുന്നു. അതാണ് പറയുന്നത്. എന്താണ് ഒരു വിളക്കിനെ, എത്ര ചെറിയ വിളക്കും ആയിക്കൊള്ളട്ടെ, അതിലൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കാണാൻ വേണ്ടി നമുക്ക് വേറെ വെളിച്ചത്തിന്റെ ആവശ്യമില്ല, ചിതാഭാസന്റെ ആവശ്യമില്ല. ചൈതന്യത്തിന് പ്രകാശിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന വളരെ ചെറിയ വെളിച്ചമുണ്ട്. അപ്പൊ അതിനെ പ്രകാശിപ്പിക്കാൻ വലിയ വെളിച്ചം, സൂര്യന്റെ പ്രകാശത്തെ കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല. എത്ര ചെറിയ പ്രകാശമായിരിക്കും നമുക്കതിനെ കാണുന്നതിന്, സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ഇല്ല ആ വെളിച്ചമാണെങ്കിൽ. അതുപോലെ ഇവിടെ സംഭവിക്കുന്നത് എന്താണോ, ഇതൊക്കെ ഉദാഹരണങ്ങൾ ഓരോ അതിന്റെ ഓരോരോ ഭാഗം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഉദാഹരണമൊന്നും പെർഫെക്റ്റ് അല്ല. അപ്പൊ ഇതും അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിതാഭാസ എന്ത് ചെയ്യുന്നു? ഞാൻ ആവർത്തിച്ച് അവർ ചോദിക്കുന്നത് എത്ര പറഞ്ഞാലും വീണ്ടും നിങ്ങളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ണും മിഴിച്ചിരിക്കും, നോക്കിയില്ല, കണ്ടില്ല, കേട്ടില്ല. ഇവിടെ ഇരുന്ന് മനസ്സിലാകത്തക്ക കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ പോയി എന്ത് പഠിക്കാനായി? ഇവിടെ ശ്രദ്ധിച്ചിരുന്നാ മനസ്സിലാകത്തില്ലേ? അപ്പൊ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും. അത് വീട്ടിൽ പോയി പഠിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് സാറ് പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കില്ല, വീട്ടിൽ പോയി പഠിക്കും. വീട്ടിൽ പോയാൽ പിന്നെ അവിടെയും പഠിത്തമില്ല, തിരിച്ച് സ്കൂളിൽ ചുരുക്കത്തിൽ രണ്ടിടത്തും പഠിത്തമില്ല. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ല, അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താ, ഇനി വീട്ടിൽ പോയി പഠിക്കുന്നുണ്ടോ അതും ഇല്ല. പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ പറയാം അത് അങ്ങനെ, ഞാൻ അവിടെയും പോയി, അവിടെയും പോയി, ഇവിടെയും പോയി, ചുരുക്കത്തിൽ രണ്ടിടത്ത് പറയുന്ന ശ്രദ്ധിച്ചിരുന്ന വീട്ടിൽ പോയി പഠിക്കേണ്ട കാര്യമില്ല. രചിതാവാസ എന്തിനാ പ്രകാശിപ്പിക്കുന്നത്? പ്രകാശിപ്പിക്കുന്നു, അതാണ് അതിന്റെ ചോദ്യം. ആവരണത്തെ നശിപ്പിക്കുന്ന എന്താണ്? വൃത്തി. അപ്പൊ വൃത്തി ആവരണത്തെ നശിപ്പിക്കുന്നതിന് അതിന്റെ ഫലമായി സംഭവിക്കുന്ന എന്താണ്? ചോദിച്ചതിന് ഉത്തരം പറയുക. അത് തന്നെ, രജ്ജുവിന്റെ കൂടെയുള്ളതല്ല. എന്താ പറഞ്ഞത്? രജ്ജു ഉപാധിയായിട്ടുള്ള ആ ചൈതന്യം. സാറിന് ഗ്രന്ഥങ്ങളിലൊക്കെ പറയും രജ്ജു അവച്ഛിന്ന ചൈതന്യമാണ്. അങ്ങനെ പറഞ്ഞാൽ സാറിന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രജ്ജു ഉപാധിയായിരിക്കുന്ന ആ ചൈതന്യം സ്വയം പ്രകാശിക്കും. ഞാൻ പ്രകാശിപ്പിക്കാൻ ചിതാവാസന ശേഷി, അപ്പോഴാണ് നമുക്ക് രജ്ജുജ്ഞാനം ഉണ്ടാകുന്നത്. അപ്പൊ രജ്ജുജ്ഞാനം ഉണ്ടാകുമ്പോ സർപ്പജ്ഞാനം മറയുന്നു, ഇല്ലാതാകുന്നു. ഇതിനാണ് പറയുന്നത് അധിഷ്ഠാന ജ്ഞാനം വരുമ്പോ എന്ത് സംഭവിക്കുന്നു? ആരോപ്യം മറയുന്നു, ആരോപ്യമായ വസ്തുവും മറയുന്നു, ഇല്ലാതാകുന്നു. ആരോപ്യമായ ആ അറിവും മറയുന്നു. രണ്ടും ഒരേ സ്വയം മറയുന്നതിന് കാരണം പറഞ്ഞാണ്. എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്? രണ്ടും ഒരേ സ്വയം മറയുന്നതിന് കാരണം സർപ്പവും സർപ്പവിജ്ഞാനവും ഒരേ സ്വയം പോകുന്നതിന് എന്താ കാരണം? അവിദ്യാകാര്യമായതുകൊണ്ടാണ്. സർപ്പവും എന്ന് പറയുന്നു അവിദ്യാകാര്യമാണ്, സർപ്പജ്ഞാനം എന്ന് പറയുന്നതും അവിദ്യാകാര്യമാണ്. സർപ്പജ്ഞാനം ഏത വിദ്യയുടെ കാര്യം? സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന വിദ്യയുടെ കാര്യം. ഇതാണ് പഴയ കാലത്തെ ആചാര്യന്മാരെ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു പ്രക്രിയ. അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് ആരോപിതം ആരോപിതം ആരോപ്യം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെ കാണുന്ന സർപ്പം അത് നശിച്ചു പോകുന്നു, അതിന്റെ ജ്ഞാനവും നശിച്ചു പോകുന്നു. പിന്നെ അവിടെ എന്താ കാണുന്നത്? രജ്ജു എന്ന് വെച്ചാൽ കേവലം ജഡമായ രജ്ജു അല്ല. ഈ ആരോപ്യം നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ നശിച്ച? വിക്ഷേപം. വിക്ഷേപം നശിച്ചു, വിക്ഷേപമാണ് സർപ്പം നശിച്ചു. അപ്പോ ഈ അറിവിന്റെ ഒരു ശക്തി അത് ആവരണശക്തിയായിരിക്കുന്നു. ആവരണശക്തിയായിരിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? രജ്ജുവിനെ മറച്ചിരിക്കുന്നു. അതേ ശക്തി തന്നെ അവിദ്യാശക്തി തന്നെ വിക്ഷേപശക്തിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നു? അതാണ് അവിടെ സംഭവിക്കുന്നത്. ആവരണശക്തിയായിരുന്ന രജ്ജുവിനെ മറക്കുകയും വിക്ഷേപശക്തിയായിരുന്ന സർപ്പരൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആവരണവും നശിക്കുന്നു, വിക്ഷേപവും നശിക്കുന്നു, രണ്ടും പോയി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് വിഷയദേശത്തിലാണ്. എവിടെയാണോ രജ്ജു ഇരിക്കുന്നത് അവിടുത്തെ ചൈതന്യം, ആ ചൈതന്യത്തെ ആശ്രയിച്ച് ആവരണം, ആ ചൈതന്യത്തെ ആശ്രയിച്ച് വിക്ഷേപം, ആ ചൈതന്യത്തെ ആശ്രയിച്ച് അവിദ്യ. അപ്പോ ആ വിദ്യ ആവരണം നശിച്ചാൽ എന്ത് വരുന്നു? വിക്ഷേപവും നശിക്കുന്നു, നശിച്ചൊന്ന് സ്വീകരിക്കുന്നു. രജ്ജസർപ്പ ഉദാഹരണത്തിൽ അങ്ങനെയാണ്, ആവരണം നശിക്കുമ്പോൾ എന്ത് വരുന്നു? വിക്ഷേപവും നശിക്കുന്നു. അതേസമയം എന്ത് ചെയ്യുന്നു? അവിടെ രജ്ജുവിന്റെ അനുഭവം ഉണ്ടാകും. അപ്പൊ ഇവിടെ ഒന്ന് ആരോപം, മറ്റൊന്ന് അധിഷ്ഠാനം. ആരോപം ആരോപിക്കപ്പെട്ടതെന്ന് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് സർപ്പവും സർപ്പത്തിന്റെ ജ്ഞാനവും? രണ്ടും ആരോപിക്കപ്പെട്ടതാണ്, കാരണം രണ്ടും മറഞ്ഞു പോകും. ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അസത്യം ഒന്ന് ബോധിക്കുക മാത്രമല്ല, ഈ രണ്ട് സാധനങ്ങളും നശിച്ചു ആണ് ബാധിക്കുക എന്ന് പറഞ്ഞു. സർപ്പവും നശിക്കുന്നു, സർപ്പജ്ഞാനവും പൂർണ്ണമായും നശിക്കുന്നു. പിന്നെ അതില്ല. അപ്പൊ കേവലം അസത്യം ഒന്ന് ബോധിക്കുക എന്നുള്ള അർത്ഥം എടുത്താൽ പോരാ, പിന്നെ എന്തർത്ഥം കൊടുക്കണം? അത് ഇത് ഒരു പ്രക്രിയയാണ്, അദ്വൈതികളുടെ പ്രക്രിയ ഇങ്ങനെ വിശദീകരിക്കുന്നു. അത് നശിക്കുന്നു എന്ന് തന്നെ എടുക്കണം. ആരോപം നശിക്കുന്നു, അധിഷ്ഠാന ജ്ഞാനം ഉണ്ടാകുമ്പോൾ. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞെന്ന് മനസ്സിലായത്. അപ്പോൾ അധിഷ്ഠാനം എന്താണ് ശരിക്കും? എങ്ങനെ? ആ രണ്ടിനെയും കൂടെ എടുക്കണം. രജ്ജുവാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ആധാരം, അധിഷ്ഠാനം എന്ന് പറയുന്നത്. രജ്ജുവാകുന്ന ഉപാധി, കാരണം എന്തുകൊണ്ട് അതിനധിഷ്ഠാനം എന്ന് പറഞ്ഞു? കാരണം രജ്ജുവിനെ അറിയാതിരിക്കുന്നതിനും കാരണം അവിദ്യയാണ്. സർപ്പത്തെ അറിയുന്നതിനും കാരണം എന്താണ്? അവിദ്യയാണ്. ഈ അവിദ്യയുടെ ആശ്രയമായിരിക്കുന്ന എന്താണ്? ചൈതന്യമാണ്. പക്ഷെ അത് രജ്ജു ദേശത്തുള്ള ചൈതന്യം, അതുകൊണ്ട് രജ്ജുവാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം എന്ന് പറയുന്നു. അപ്പൊ ചൈതന്യമാണ് അധിഷ്ഠാനം. രജ്ജു കൂടെ അവിടെ ഉണ്ടെന്നേ ഉള്ളൂ, രജ്ജു സംഭവ സ്ഥലത്തുണ്ട് കയറും. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിശദീകരിക്കുന്നത്. അപ്പൊ അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് അറിവും നശിക്കുന്നു. പിന്നെ ഇനി ജ്ഞാനം എങ്ങനെ നശിക്കുന്നു എന്നുള്ളതാണ്. ബാഹ്യമായ ആവരണം നശിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്? അവിടുത്തെ സർപ്പം നശിച്ചത്. കാരണം സർപ്പം എന്ന് പറയുന്നൊരു വിക്ഷേപമാണല്ലോ. അപ്പൊ ആവരണം എന്ന് പറയുന്നതും അവിദ്യയാണ്, വിക്ഷേപവും അവിദ്യയാണ്. ആവരണമായിരിക്കുന്ന അവിദ്യ നശിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? വിക്ഷേപവും നശിച്ചു. പക്ഷെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ജ്ഞാനം, അറിവ്, സർപ്പം എന്നുള്ള അറിവ്. അത് സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയുടെ പരിണാമമാണ്. രജ്ജ്ഞാനമല്ല സർപ്പജ്ഞാനം. സാക്ഷിയെ ആശ്രയിച്ചിരിക്കുന്ന അവിദ്യയുടെ പരിണാമമാണ്. അപ്പൊ ഇവിടെ ഈ സംഭവം കണക്കുമ്പോ ശരിയാണ്, അവിടെ ആവരണം നശിച്ചു, രജ്ജ നശിച്ചു, ഒന്നുമില്ല. പക്ഷെ ഉള്ളില് എങ്ങനെ നശിക്കും? ജ്ഞാനം എങ്ങനെയാ നശിക്കുന്നത്? എങ്ങനെ നശിക്കുന്നു? രജ്ജുവിനെ കുറിച്ചാണ് ആ ജ്ഞാനം. രജ്ജുവിനെയാണ് അത് വിഷയമാകുന്നത്. ഈ രജ്ജു എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു വിക്ഷേപമാണ്. ആ വിക്ഷേപത്തിന്റെ ജ്ഞാനമുണ്ടാകും. ഇവിടെ ആ വിക്ഷേപവും ജ്ഞാനവും ഒരേ കാലം ആണ് ഉണ്ടാകുന്നത്. വിക്ഷേപം കൊണ്ട് ജ്ഞാനമുണ്ടായി എന്ന് സ്വീകരിക്കാൻ പറ്റില്ല. വിക്ഷേപവും ഞാനും ഒരേ സമയം ഉണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന പ്രക്രിയ അനുസരിച്ച് ആ വിക്ഷേപം നശിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാനും നശിക്കും. വിക്ഷേപം നശിക്കുന്ന എങ്ങനെയെന്ന് നമുക്കറിയാം. അധിഷ്ഠാനം ഞാൻ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? വിക്ഷേപം നശിച്ചു. വിക്ഷേപവും ഞാനും ഒരേ സമയം ഉണ്ടായതുകൊണ്ട് ആ വിക്ഷേപം നശിച്ചപ്പോ എന്ത് ചെയ്തു? ഞാനും നശിച്ചു. പിന്നെ ഇത് സർപ്പം എന്നുള്ള ഞാനും ഇല്ല, സർപ്പവും പോയി, ഞാനും പോയി. അപ്പോ സർപ്പം ബാഹ്യമായ ദേശത്ത് അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഇത് സർപ്പം എന്ന് പറയുന്നത്. ജ്ഞാനം ഉള്ളിൽ അനുഭവപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. ഞാൻ ഉള്ളിലാണ് കാണിക്കുന്നു, ഇതെന്തിനാ കാണിക്കുന്നു? ഇതെന്ന് പറയുന്നത് പുറമേ കാണിക്കുന്നു, വിഷയത്തെ കാണിക്കുന്നു. അപ്പോ ഇത് എന്നുള്ള സർപ്പം എന്നുള്ളത് ആ അധിഷ്ഠാന ജ്ഞാനം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അത് നിശ്ചു പോകുന്നു. അത് നശിക്കുമ്പോ അതിനോടൊപ്പമാണ് എന്ത് വന്നത്? ഉള്ളിൽ അറിവുണ്ടായത്. അത് നിശ്ച പിന്നെ അറിവിന് നിൽക്കാൻ കഴിയില്ല, അറിവ് നശിക്കുന്നു. ഇത് ഇതിന്റെ ഒരു വ്യാഖ്യാനം. രജ്ജു സർപ്പജ്ഞാനത്തെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണത്. പഴയ ഇതുപോലെ വേറെ പല വ്യാഖ്യാനങ്ങളുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു, അതെങ്ങനെ നശിക്കുന്നു, പുറമേ എന്ത് സംഭവിക്കുന്നു, ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു, ഈ കാര്യങ്ങൾക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ഒരു വ്യാഖ്യാനമാണ്.